ഗുരു പരമ്പരഭാഷാധ്യായം 1.4 + 5 സൂത്രം 18 അന്യാർത്ഥം തു ജൈമിനി പ്രശ്നം വ്യാഖ്യാനാഭ്യാം അപി ച ഏവം ഏകേ. തസ്മാത് യത്ര അസ്യ ജീവസ്യ നിസ്സംബോധത സ്വച്ഛതാരൂപഃ സ്വാപ ഉപാധിജനിത വിശേഷ വിജ്ഞാനരഹിതം സ്വരൂപം യഥ തദ്ഭ്രംശരൂപം ആഗമനം സോത്ര പരമാത്മാ വേദിതവ്യതയാ ശ്രാവിത ഇതി ഗമ്യതേ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. അപ്പോൾ സ്വാപഃ സുഷുതി എന്ന് പറയുന്നത് സാറിന് നമ്മളൊരവസ്ഥയെന്ന് പറയുന്നു, പിന്നെ സുഷുതി കാലം എന്നിവിടെ പറഞ്ഞു. പക്ഷെ അത് പരമാത്മാവാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിശേഷതയായിട്ട് പറഞ്ഞത് എന്താണ്? അത് നിസ്സംബോധത, വിശേഷ വിജ്ഞാനം അവിടെ ഇല്ല. എന്നാൽ അതിനെ സ്വരൂപ വിജ്ഞാനമെന്ന് പറയാം, അതിനെ നിഷേധിക്കുന്നില്ല. പിന്നെ അതെന്താണോ സ്വച്ഛത, അത് സ്വച്ഛമാണ്, മാലിന്യങ്ങളൊന്നുമില്ല. ഇവിടെ അങ്ങനെ പറയുമ്പോൾ അവിടെ ലയവിക്ഷേപ സംസ്കാരം ഉണ്ട്. എന്ന് സ്വച്ഛത എന്ന് പറഞ്ഞാൽ ശരി, ലയവിക്ഷേപ സംസ്കാരം ഉണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. പക്ഷെ ഭാഷ്യകാരം സ്വച്ഛതാരൂപം എന്ന് പറഞ്ഞതിന് സ്വച്ഛതാരൂപമല്ല, സ്വച്ഛതാരൂപം പോലെ എന്നാണ് അതിനർത്ഥമെന്ന് വ്യാഖ്യാനിച്ചു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. സ്വച്ഛത എന്ന് പറഞ്ഞാൽ സ്വച്ഛത, സ്വച്ഛതാരൂപം പോലെ എന്നെന്തിന് വ്യാഖ്യാനിച്ചു? ഇവിടെ വ്യാഖ്യാതാവ് കാരണം അവിടെ ലയവിക്ഷേപ സംസ്കാരം ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അതിന് കാരണം അത് ബീജാവസ്ഥയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ബീജ എന്നുള്ളതിനാണ് ഇവിടെ അർത്ഥം പറഞ്ഞത് ലയവിക്ഷേപ സംസ്കാരം. ബീജം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു, മാണ്ഡൂക്യത്തിനും മറ്റും പറഞ്ഞിരിക്കുന്നു. ദ്വൈതസ്യ അഗ്രഹണം തുല്യം ഉഭയോഹു പ്രാജ്ഞതുര്യോഹു ബീജനിദ്രായുത പ്രാജ്ഞ സാജതുര്യേന വിദ്യതേ കാര്യം. അവിടെ ബീജനിദ്രായുതനാണ് പ്രാജ്ഞൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബീജം എന്നുള്ളതിന് ഇവിടെ അർത്ഥം പറഞ്ഞാണ് ലയവിക്ഷേപ സംസ്കാരം. ബീജം എന്നുള്ളതിന് അങ്ങനെ അർത്ഥം പറയാമോ? പക്ഷെ ഭാഷകാരൻ അങ്ങനെയല്ല അർത്ഥം പറയുന്നത്. ഭാഷകാരൻ എന്താ പറഞ്ഞത്? ബീജം എന്ന് പറഞ്ഞാൽ തത്വ അഗ്രഹണം. കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ് എന്നാലും ഒരിക്കലും ഇവിടെ പറയും. കാരണം ഇതൊരുപാട് വിവാദമുള്ള കാര്യമായിരുന്നു. തത്വ അഗ്രഹണം എന്ന് വെച്ചാൽ തത്വത്തെ ഗ്രഹിക്കാതിരിക്കുക. സംസാരം ജാഗ്രതത്തിലാണ് അല്ലെങ്കിൽ സ്വപ്നത്തിലാണ്. അപ്പൊ അതിന് കാരണം എന്താണ്? അധ്യാസമാണ്. ഈ പ്രത്യേകാത്മാവും മറ്റ് ശരീരേന്ദ്രിയ മനസ്സുമായിട്ടുള്ള താതാത്മ്യമാണ്. ആ താതാത്മ്യം എന്നുള്ള അനുഭവസിദ്ധമാണ്, അഹം എന്ന് അനുഭവിക്കുന്നുണ്ട്. ഈ താതാത്മ്യം ആണ് ഈ ഇതിനെ തന്നെ സംസാരമെന്ന് പറയാം, അല്ലെങ്കിൽ ഇത് കാരണമായെടുത്തുകൊണ്ട് ഇത് സംസാര കാരണമെന്നും പറയാം. ജനന മരണങ്ങളെ സംസാരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് കാരണം എന്താണ്? ഈ ശരീര താതാത്മ്യമാണ്. ഇത് എങ്ങനെ ഇല്ലാതാകുന്നു? തത്വഗ്രഹണം കൊണ്ട്. തത്വഗ്രഹണം കൊണ്ട് ഈ ശരീര താതാത്മ്യം അല്ലെങ്കിൽ അധ്യാസം ഇല്ലാതാകുന്നു. അതിന് ചില സ്ഥലത്ത് നിവൃത്തി എന്ന് പറയും, നിവർത്തിക്കുന്നു. ചിലത്ത് ബാധ എന്ന് പറയും. അപ്പൊ തത്വജ്ഞാനം കൊണ്ടാണ് ഇതിന് നിവൃത്തി അല്ലെങ്കിൽ ബാധ സംഭവിക്കുന്നത്. അപ്പൊ തത്വജ്ഞാനം ഇല്ലെങ്കിലോ ഇതുണ്ടാവും. അപ്പൊ ഇതിന് ഇപ്പൊ കാരണമെന്തായി? തത്വഗ്രഹണമാണ്. തത്വഗ്രഹണം എന്ന് പറയും, വിവേക അഭാവ എന്ന് പറയും. വിവേക അഭാവമാണ്. അപ്പോൾ വിവേക അഭാവം അല്ലെങ്കിൽ തത്വ അഗ്രഹണം, തത്വത്തെ ഗ്രഹിക്കാതിരിക്കുക, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ രണ്ടാമതൊന്നുമില്ല. അതാണ് അവിടെ മുഖ്യമായിരിക്കുന്നത്. അപ്പം ഇതിൽ അവിടെ സുഷുതിയിൽ വിക്ഷേപത്തിന് കാരണമായിരിക്കുന്ന, ലയത്തിന് കാരണമായിരിക്കുന്ന സംസ്കാരം എന്ന് പറയുന്ന ഒന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയിരിക്കുന്നു എന്ന് ചോദ്യം വരും. അതിരിക്കാനൊരിടം വേണ്ടേ? അപ്പൊ പറയും അവിടെ അജ്ഞാനമുണ്ട് അല്ലെങ്കിൽ അവിദ്യയുണ്ട്, അതിലിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ രണ്ടാമതുണ്ട്, ഒന്നുണ്ട് എന്ന് സ്വീകരിക്കേണ്ടി വരും. പക്ഷെ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? പ്രജ്ഞാനഘനം. അത് പ്രജ്ഞാനം മാത്രമാണ്. വിജ്ഞാനഘനം എന്ന് പറഞ്ഞാൽ വിജ്ഞാന ഏവ. പ്രജ്ഞാനഘനം എന്ന് പറഞ്ഞാൽ പ്രജ്ഞാനം മാത്രം. പ്രജ്ഞാനം മാത്രമാണെങ്കിൽ നമുക്കെങ്ങനെ അനുഭവപ്പെടുന്നത്? തമസ് പോലെ, ഘനീഭൂതമായ തപസ്, തമസ് പോലെ. അതാണ് ആണ് നമ്മുടെ അനുഭവം. അതാണ് ഒന്നും അറിഞ്ഞില്ല. അപ്പൊ വിജ്ഞാന സ്വരൂപമായിരിക്കുന്നത് നമുക്കനുഭവപ്പെടുന്നത് എങ്ങനെ? ഒന്നും അറിഞ്ഞില്ല. അതെന്തുകൊണ്ട്? വിശേഷ വിജ്ഞാനമില്ല എന്നതിനർത്ഥം. അപ്പൊ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ പറയുന്ന അജ്ഞാനം. അപ്പൊ നമുക്ക് പറയാം സുഷുതിയിൽ അജ്ഞാനം ഉണ്ട് എന്ന് പറയാം. എന്തുകൊണ്ട്? അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ? തത്വഗ്രഹണം, വിശേഷ വിജ്ഞാനാഭാവം. തത്വജ്ഞാനമില്ലാതിരിക്കുന്നു, വിശേഷ വിജ്ഞാനങ്ങളില്ലാതിരിക്കുന്നു. ഇതാണ് അജ്ഞാനം. അതാണ് അവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഭാഷകാരനത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. വിശേഷ വിജ്ഞാനമില്ല, തത്വബോധവുമില്ല. ഇല്ലായ്മ എന്ന് പറയുമ്പോൾ അതൊരു വസ്തുവല്ല. മേശയുടെ പുറത്ത് ആനയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മേശയുടെ പുറത്ത് ആനയില്ല എന്ന് പറയുന്ന ഒരു സാധനം ഇരിപ്പുണ്ടോ? മേശയുടെ പുറത്ത് ഹിമാലയ പർവ്വതം ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വേറെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല. കേവലം നിഷേധം മാത്രമാണ്, ഒന്നുമില്ല അവിടെ. മേശ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ സുഷുതിയിൽ വിവേക അഗ്രഹണമെന്നോ തത്വ അഗ്രഹണമെന്നോ വിവേക അഭാവമെന്നോ വിശേഷ വിജ്ഞാന അഭാവം എന്നെല്ലാം പറഞ്ഞാൽ എന്താണോ, അവിടെ കേവലമായ പ്രജ്ഞാനഘനമായിരിക്കുന്ന പ്രാജ്ഞൻ. അതേയുള്ളൂ, രണ്ടാമത് അവിടെ ഒന്നില്ല. അതാണ് ഇവിടെ മാണ്ഡൂക്യത്തിലും ഭാഷ്യകാരൻ പറയുന്നത്. എന്നാൽ പല സ്ഥലത്തും പറയും എന്താണ്, അത് അവ്യാകൃതമാണെന്ന് പറയും. അങ്ങനെ പറയും. സുഷുപ്തി എന്ന് പറയുന്ന ഭാഷ്യത്തിലും പറയുന്നുണ്ട് അവ്യാകൃതം. എന്നിട്ടവിടെ വ്യാഖ്യാനിക്കും എന്താണ്, ഈ കാണുന്ന ഇതിൻ്റെ എല്ലാം ബീജം അവിടെയുണ്ട്. അവ്യാകൃതമാണ്, അതിൽ നിന്ന് വ്യാകരിക്കപ്പെടുന്നു പ്രപഞ്ചം, അതിൽ നിന്ന് ഇങ്ങനെ പ്രകടമാകുന്നു ബീജം എന്ന് പറയുന്ന അത് പറയുന്നത് കൊണ്ട് എന്താണ് ആ ബീജം എന്നുള്ളതാണ്. ബീജം എന്ന് പറയുന്നത് തത്വാഗ്രഹം. അതും മാണ്ഡവികത്തിൽ പറയുന്ന എന്താണ്, ഈ ദ്വൈതം എന്ന് പറയുന്നത് ചിത്തസ്പന്ദനമാണ്, അവിടുത്തെ പ്രക്രിയ അനുസരിച്ച്. ആ ചിത്തസ്പന്ദനം എവിടെയുണ്ട്? ജാഗ്രതത്തിനും സ്വപ്നത്തിനും. അവിടെ ചിത്തസ്പന്ദനമുണ്ട്. അതാണ് ഈ അനുഭവങ്ങളല്ല. ഈ ചിത്തം എന്ന് പറയുന്നതോ, പറയുന്നത് കേവലമായ ചിത്ത് തന്നെയാണ്. ആത്മാവെന്നോ ബ്രഹ്മമെന്നോ പറയുന്നത് തന്നെയാണ് ചിത്തം. അത് തന്നെയാണ് ചിത്തമായി സ്പന്ദിക്കുന്നത്. ആ ചിത്തസ്പന്ദനമുണ്ടായാൽ പ്രപഞ്ചാനുഭവം, ചിത്തസ്പന്ദനമില്ലെങ്കിൽ പ്രപഞ്ചാനുഭവം. അങ്ങനെയാണ് അവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ പറയുന്ന എന്താണ്, ഏതസ്മാത് ആത്മനഹ, ഈ ആത്മാവിൽ നിന്ന് എന്ന് വെച്ചാൽ ആ സുഷുപ്തമായിരിക്കുന്ന ആത്മാവിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായി. അത് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു വിത്തിൽ നിന്ന് വൃക്ഷം മുളച്ചു വരുന്ന പോലെ ഉണ്ടായി എന്നുള്ളതല്ല. വിത്തിൽ നിന്ന് വൃക്ഷം മുളച്ചു വരുന്നു എന്ന് പറയുമ്പോൾ രണ്ടിനും തുല്യമായ സത്തയാണ്, വിത്തിനും വൃക്ഷത്തിനും. ഇതങ്ങനെയല്ല, ഇത് കേവല സ്പന്ദനം മാത്രമാണ്. ഇത് ഈ അനുഭവപ്പെടുന്ന രൂപത്തിൽ ഇത് പരമാർത്ഥമാണെന്ന് പറയാം, പക്ഷേ ഈ അനുഭവപ്പെടുന്ന രൂപത്തിലല്ല അത് പരമാർത്ഥമായിരിക്കുന്നത്. അത് സ്വപ്നം പരമാർത്ഥം ആയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സ്വപ്നം പരമാർത്ഥമല്ലാതിരിക്കുന്നു, രണ്ടും പറയാമല്ലോ. അവിടെ സ്വയം ജ്യോതിസായിരിക്കുന്ന സ്വസ്വരൂപം എന്നുള്ള നിലയ്ക്ക് അത് പരമാർത്ഥമാണ്. അദൃശ്യമായിരിക്കുന്ന മായാമയമായ രൂപങ്ങളെന്നുള്ള നിലയ്ക്ക് അത് പരമാർത്ഥമല്ല. അതുകൊണ്ടാണത് ജാഗ്രതത്തിൽ അത് ബാധിക്കുന്നത്. അത് അസത്യമല്ല എന്ന് ബോധിക്കുന്നത് കാരണം ആ അവസ്ഥ വിടുന്നു. ആ അവസ്ഥയിലെ അനുഭവങ്ങൾ മായാമയമായിരിക്കുന്നു. പക്ഷെ ഈ മൂന്നവസ്ഥകളും സഹജമായി സംഭവിക്കുന്നതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്നും താൻ മാറുന്നു. അവിടെ എന്താ സംഭവിക്കുന്ന അവസ്ഥ അസത്യമല്ലെന്ന് ബോധിക്കുന്നു. ബോധിക്കുന്ന ഇവിടെ വേറൊരവസ്ഥയിലേക്ക് കടന്നിട്ട് വേറൊരവസ്ഥ നിലനിൽക്കുന്നു. വേറൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്, രണ്ടിനും കൂടെ ഒരേ സമയം നീക്കാൻ പറ്റില്ല. സ്വപ്നത്തിനും ജാഗ്രതത്തിനും ഒരേ സമയം നീക്കാൻ കഴിയില്ല. ജാഗ്രത അവസ്ഥയിൽ അവിടെ മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നുമുണ്ട് സ്വപ്നത്തിൽ. സ്വപ്നം അപ്രത്യക്ഷമാകുന്നു, അതോടൊപ്പം തന്നെ അത് ബോധിക്കുകയും ചെയ്യുന്നു. ഇത് അസത്യമാണ്, അതിന് ബാധ സംഭവിക്കുന്നു, നിവൃത്തി സംഭവിക്കുന്നു. പിന്നെ സ്വപ്നത്തെ കുറിച്ചുള്ള എന്താണ്, കേവലം സ്മരണ മാത്രം. അവിടെയും സ്മൃതി രൂപത്തിൽ അതുണ്ട്, സ്മരണ എന്നുള്ള നിലയ്ക്ക് സ്വപ്നമുണ്ട്. പോയില്ല നിശേഷം, മനസ്സിലുണ്ട്. അവിടെ കണ്ട പുലിയും ആനയും എല്ലാം മനസ്സിലുണ്ട്, സ്മൃതി രൂപത്തിൽ. പ്രത്യക്ഷമായിട്ടില്ല, ഓർക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചത് ആ അവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് മാറിയുകൊണ്ടാണ്. ഇവിടെ ജാഗ്രതത്തിലാണെങ്കിലോ, സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിൽ വന്നതിൻ്റെ സ്ഥാനത്ത് ഇവിടെ തുരിയ ബോധം ഉണ്ടാകും, തുരിയനെ സംബന്ധിച്ചുള്ള ബോധം. അതായത് ജാഗ്രത അവസ്ഥ, സുഷുപ്തി അവസ്ഥ, സ്വപ്നാവസ്ഥ, ഈ മൂന്നവസ്ഥകളിൽ നിന്നും വ്യതിരിക്തമായിരിക്കുന്ന തുര്യനെ കുറിച്ചുള്ള ബോധം. അവിടെ ഭാഷകാരൻ പ്രത്യേകം പറയുന്നതാണോ, ജാഗ്രത സ്വപ്ന സുഷുപ്തി ഇതിൽ നിന്നും വ്യതിരിക്തമായ എന്ന് പറയുമ്പോൾ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ നിലനിൽക്കാത്ത ഒരു തുര്യൻ എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെ ഒരർത്ഥം കൊടുക്കരുത്. ജാഗ്രതത്തിലും നിലനിൽക്കുന്നത് തുര്യൻ തന്നെ, സ്വപ്നത്തിലും തുര്യൻ തന്നെ, സുഷുപ്തിയിലും തുര്യൻ തന്നെ. പക്ഷെ അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കണം, എന്താണ്? ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്ന തുര്യനാണ്. പക്ഷെ പ്രതീതമായിരിക്കുന്ന എന്താണ്? വിശ്വ തേജസ്സ പ്രജ്ഞന്മാരാണ്. അങ്ങനെ ആ തുരിയ ബോധം, തുര്യബോധത്തിൽ എങ്ങനെയാണോ ജാഗ്രതത്തിൽ സ്വപ്നം ബാധിച്ചത് അല്ലെങ്കിൽ നിവൃത്തമായത്, അതുപോലെ ഇവിടെ സ്വപ്നവും ജാഗ്രതവും ബാധിക്കുന്നു തുര്യബോധം, തുര്യനെ കുറിച്ചുള്ള ബോധം. അപ്പോൾ അത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ നിന്ന് വേറിട്ട് അവിടെ നിലനിൽക്കാത്ത ഇല്ലാത്ത ഒരു തുര്യനെ ആർക്കും ബോധിക്കാൻ കഴിയത്തില്ല. അവിടെ മുന്നിടത്തും നിലനിൽക്കുന്ന തുര്യൻ തന്നെ. അവിടെ ജാഗ്രത സ്വപ്ന സുഷുപ്തിയെ അവസ്ഥകളായിട്ടാണല്ലോ അറിയുന്നത്. ഞാൻ ജാഗ്രതത്തിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോയി, സുഷുപ്തിയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോയി, അങ്ങനെ അവസ്ഥാന്തര ഗമനം, അതാണ് നമ്മുടെ അനുഭവം. ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നു, മറിച്ച് വരുന്നു എന്നുള്ള തുര്യനെ കുറിച്ചുള്ള ബോധത്തിൽ എന്താണ്? താൻ ഇങ്ങനെ അവസ്ഥാന്തര ഗമനം ഇല്ലാത്തവനായ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും പരമാർത്ഥമായിരിക്കുന്ന തുര്യനാണ് എന്നുള്ള ബോധം. ഈ ബോധത്തിനും എന്തു തന്നെ സംഭവിക്കുന്നു? ജാഗ്രതത്തിനും സ്വപ്നത്തിനും ബാധ സംഭവിക്കുന്നു തുര്യബോധം. ജാഗ്രതത്തിന്റെ പ്രത്യേകത എന്താണ്? അത് പ്രതീതമാകുന്നത് സത്യരൂപത്തിലാണ്, പരമാർത്ഥമായിട്ടാണ് അത് പ്രതീതമാകുന്നത്. ഈ പ്രതീതികൾ, ഈ അനുഭവങ്ങളെല്ലാം സത്യം എന്നാണ് അനുഭവിക്കുന്നത്. അപ്പൊ സത്യരൂപത്തിലുള്ള ആ ജാഗ്രതത്തിന് ബാധ സംഭവിക്കുന്നു, ആ സത്യമല്ല എന്ന് ബോധിക്കുന്നു. ആ സത്യമല്ല എന്ന് ബോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ ബോധത്തിന്റെ വിശേഷത? എങ്ങനെയാണ് സ്വപ്നം ഒരു പ്രതീതി മാത്രമാണെന്ന് ജാഗ്രതയിൽ ബോധിച്ചത്, അതുപോലെ ഈ ജാഗ്രതയും ഒരു പ്രതീതി മാത്രമാണ്. പക്ഷെ സ്വപ്നം മറയുന്നത് പോലെ ജാഗ്രത മറഞ്ഞു പോകുന്നില്ല, അത് പ്രതീതിയായി നിലനിൽക്കുന്നു. അതെന്തുകൊണ്ടാണ്? ജാഗ്രത തന്നെ ബോധിക്കുന്നതുകൊണ്ടാണ്. ഈ ജാഗ്രതത്തിലെ തുരിയ ബോധത്തിന് ഇതിനെയൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഈ ജാഗ്രതത്തിലെ കർണങ്ങൾ, ജാഗ്രതത്തിലെ മനസ്സ്, ജാഗ്രതത്തിലെ ഉപദേശം, ജാഗ്രതത്തിലെ ഗുരു, ജാഗ്രതത്തിലെ ശ്രവണം, ജാഗ്രതത്തിലെ വിചാരം, ജാഗ്രതത്തിലെ നിശ്ചയം, അങ്ങനെ ജാഗ്രതത്തിലുള്ള നാനാ കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ നാനാ കാര്യങ്ങളെ ആശ്രയിച്ച് ജാഗ്രതത്തിലാണ് ഈ ബോധം, അറിവ്. അതിനെല്ലാം ആശ്രയിച്ചുള്ള അതിൽ നിന്നും ഉണ്ടാകുന്നതുകൊണ്ട് എങ്ങനെയാണോ മൃത്തിൽ നിന്ന് ഉണ്ടായ പാത്രത്തിനും മൃത്തിനും ഇല്ലാതാക്കാൻ കഴിയാത്ത സ്വർണത്തിൽ നിന്നും ഉണ്ടായ വളയ്ക്ക് സ്വർണത്തെ ഇല്ലാതാക്കാൻ കഴിയാത്ത അല്ല പൂർണ്ണമായും ജാഗ്രത അനുഭവത്തെ ആശ്രയിച്ചുണ്ടാകുന്ന ഈ ജ്ഞാനത്തിന് ജാഗ്രതത്തിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ജാഗ്രത ഒരു പ്രതീതിയായി നിലനിൽക്കുന്നു. ഏതുപോലെ ആഭരണത്തിൽ നോക്കുക, അവിടെ സ്വർണം ഒരു പ്രതീതിയായി നിലനിൽക്കുന്നു, എന്നുവെച്ചാൽ അതൊരു അനുഭവമായി നിലനിൽക്കുന്നു. പാത്രത്തിൽ നോക്കിയാലോ മണ്ണ് ഒരു അനുഭവമായി നിലനിൽക്കുന്നു. അവിടെ ഒരു വസ്തു ഉണ്ടായില്ലേ, മണ്ണിൽ നിന്നും വേറിട്ട് ജല ആഹരണം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള ഒരു വസ്തു. മണ്ണുകൊണ്ട് അത് സാധിക്കത്തില്ലല്ലോ, പാകം ചെയ്യാൻ പറ്റുമോ? ഉണ്ടായല്ലോ, ഒരു ഉണ്ടായത് ശരിയാണ്. പക്ഷേ അതിന് മണ്ണിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടത് മണ്ണിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്നിന് അത് നിലനിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ ആശ്രയത്തെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അതാണ് സ്വപ്ന. എന്തുകൊണ്ട് ജാഗ്രത അനുഭവപ്പെടുന്നുള്ള കാരണം, ഈ ജാഗ്രത എന്ന് പറയുന്ന ആ സ്വപ്നത്തെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നു. അതുകൊണ്ട് സ്വപ്നം മാറിപ്പോകും. പിന്നെ ജാഗ്രത എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? തുര്യനെ ആശ്രയിച്ചിട്ടാണ്. സ്വപ്നം ആശ്രയിച്ചതും തുര്യനെയാണ്, ജാഗ്രത ആശ്രയിച്ചതും തുര്യനെയാണ്, സുഷുപ്തി ആശ്രയിച്ചതും തുര്യനെയാണ്. ഒന്നേ ഉള്ളൂ ഇതിനെല്ലാം ആശ്രയമായിട്ട്. അതുകൊണ്ട് ജാഗ്രതത്തിൽ അതിന് ബാധ സംഭവിക്കുന്നു. ജാഗ്രതത്തിൽ എന്താണോ പ്രതീതമായിരിക്കുന്നത് അതിന് ബാധ സംഭവിക്കുന്നു. സുഷുപ്തിയിൽ ഒന്നും പ്രതീതമല്ല, അതുകൊണ്ട് ഒന്നിനോടെ ബാധ സംഭവിക്കുന്നില്ല. അഗ്രഹണം മാത്രം. അഗ്രഹണം എന്ന് പറയുന്ന ഒരു വസ്തുവല്ല, ഗ്രഹണാഭാവം. അപ്പോൾ ഇവിടെ വിശേഷിച്ച് മനസ്സിലാക്കുക എന്താണ്? സുഷുപ്തിയിൽ അജ്ഞാനം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അവിടെ അജ്ഞാനം എന്ന് പറയുന്നത് ഗ്രഹണാഭാവമാണ്, അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധർമ്മമില്ല. അല്ലാതെ അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടെന്നർത്ഥമില്ല. രണ്ടു പദങ്ങൾ കൂടി ചേർത്ത് സമാസം ചെയ്തിരിക്കുകയാണ്, ധർമ്മവും നകാരവും, നിഷേധാർത്ഥത്തിലുള്ള നകാരം. നകാരം പോയിട്ട് അകാരം വന്നിട്ടാണ് അധർമ്മം എന്ന് വന്നത്. അവിടെ ധർമ്മം ഇല്ല എന്ന് ബോധിപ്പിക്കുന്നു. അസമയം അവിടെ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. എന്താണ്? അധർമ്മമായി വേറെന്തോ ഉണ്ട് എന്നിവിടെ ബോധിപ്പിക്കുന്നു. ധർമ്മത്തിന്റെ സ്ഥാനത്തോടെ അധർമ്മം കൂടിയിരിക്കുന്നു. ഇതെന്താണ്? ഈ നകാരത്തിന്റെ അർത്ഥവിശേഷത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ധർമ്മമില്ല എന്ന് ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അധർമ്മം എന്ന് പറയുമ്പോൾ വേറെ എന്തോ ഒരു അധർമ്മത്തെയും ബോധിപ്പിക്കുന്നുണ്ട്. നകാരത്തിന് നാനാർത്ഥങ്ങളുള്ളതുകൊണ്ട്. പക്ഷെ എല്ലായിടത്തും അങ്ങനെയല്ല. അഘടോയം ഭൂതലഹ പറയും. ഈ ഭൂതലം ഘടരഹിതമാണ്, പാത്രരഹിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഭൂതലത്തിൽ പാത്രമല്ലാതെ രണ്ടാമതൊരു സാധനം ഇരിക്കുന്നു എന്നല്ല. ഇത് നമ്മൾ സമാസം വരുമ്പോൾ പഠിക്കും. ഭൂതലത്തിൽ വേറൊരു വസ്തുവിടെ ഇരിക്കുന്നുണ്ട് പാത്രമല്ല, അങ്ങനെ അർത്ഥമല്ല, ഒന്നുമില്ല അവിടെ. പിന്നെ എന്താ ഉള്ളത്? അഘടോയം ഭൂതല എന്ന് പറഞ്ഞാൽ വെറും ഭൂതലം മാത്രം. അവിടെ അഭാവം എന്ന് പറഞ്ഞ് ഭൂതലത്തിൽ നിന്ന് വേറിട്ട് ഒരു വസ്തു നമുക്ക് കിട്ടത്തില്ല. അതുപോലെ അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഭാഷ്യകാരം പറയുന്ന പോലെ വിവേക അഭാവം. അപ്പോൾ അവിടെ സുഷുപ്തിയിൽ വിവേക അഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത് അവിടെ? കേവലമായ പ്രജ്ഞൻ, പ്രജ്ഞാനഘനൻ, പ്രജ്ഞാനം മാത്രം, മറ്റൊന്നും ഇവിടെ ഇല്ല. മറ്റൊന്നിനെ അവിടെ ബോധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം, എന്താണ് അവിടെ അജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാൽ വിവേക അഭാവമുണ്ട്, വിശേഷ വിജ്ഞാനമില്ല, തത്വഗ്രഹണമില്ല, കേവലമായ തത്വം മാത്രം. അവ്യാകൃതം എന്ന് പറയുന്നതിന് ബീജം എന്നർത്ഥം പറഞ്ഞാൽ ഇത് തന്നെയാണ് അവിടെ. പിന്നെ ഏതസ്മാത് ആത്മന, ഈ ആത്മാവിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ആത്മാവിൽ നിന്നുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതിന്റെ ബീജം വേണ്ടേന്ന് വീണ്ടും ചോദിക്കും. വേണം. എന്താണ് ആ ബീജം? തത്വാഗ്രഹം. ആ തത്വാഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെയാണ്. വിവേകാഭാവം എന്ന് പറയുന്നത് പ്രജ്ഞാനഘനം തന്നെയാണ്. അല്ല, ഇനി ഇതിന് ബീജമായി മറ്റെന്തെങ്കിലും ഒന്നിനെ അവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദ്വൈതമായി, അത് അദ്വൈതമല്ല. ദ്വൈതത്തെ സ്വീകരിക്കേണ്ടി വരും. ഇവിടെ അദ്വൈതമാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ അങ്ങനെ വിശദീകരിച്ചിരിക്കുന്നത്. നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ആ തത്വം, അത് തന്നെയാണ് ഇതെല്ലാമായി മാറിയിരിക്കുന്നത്. അപ്പോൾ നിർഗുണം എല്ലാ ഗുണങ്ങളെയും അവിടെ നിഷേധിച്ചിരിക്കുകയാണ്, എല്ലാ വികാരങ്ങളെയും നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നെങ്ങനെ ഇതെല്ലാം ഉണ്ടാകും? നിർഗുണത്തിൽ നിന്ന്. ഇതാണ് അദ്വൈതയ്ക്ക് എതിരായി പറയുന്ന മുഖ്യമായൊരു വാദം. നിർഗുണമായ ഒന്നിൽ നിന്ന് അങ്ങനെ ഇതുണ്ടാവും. ഇതുണ്ടാവണമെങ്കിൽ അവിടെ ഒന്നിനെ സ്വീകരിച്ചേ പറ്റൂ. അതിന് അവിദ്യ എന്നോ മായ എന്നോ എന്തെങ്കിലും പേര് പറഞ്ഞ് ഒരു സാധനം കൂടെ അവിടെ സ്വീകരിച്ചേ പറ്റൂ. രണ്ടാമതൊന്ന് സ്വീകരിച്ചു കഴിഞ്ഞാലോ ദ്വൈതാപത്തി, ഈ സൃഷ്ടിക്ക് കാരണമായി ആത്മാവിൽ മറ്റൊന്നിരിക്കുന്നു. അവിദ്യ അല്ലെങ്കിൽ മായ അങ്ങനെ വന്നിരിക്കുന്നു. അപ്പൊ അദ്വൈതി സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ നിർഗുണമായി സ്വീകരിക്കുകയും അതേസമയം അതിൽ നിന്ന് സൃഷ്ടി അംഗീകരിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിക്ക് വേണ്ടി അവിടെ ഒരു അവിദ്യ അല്ലെങ്കിൽ മായ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തെ അവിടെ സ്വീകരിക്കേണ്ട കാര്യമില്ല. സൃഷ്ടി എന്ന് പറയുന്ന എന്താണ്? ജീവന്റെ അനുഭവമാണ്. അത് സൃഷ്ടി എന്നുള്ളതിലല്ല പ്രത്യേകത. സൃഷ്ടി ഒരാൾ അനുഭവിക്കുന്നു എന്നുള്ളതല്ല വിശേഷത. സൃഷ്ടി അനുഭവിച്ചോട്ടെ, ഇന്ദ്രജാലം അനുഭവിക്കുന്നില്ലേ? പക്ഷെ ഇവിടെ സൃഷ്ടി അനുഭവിക്കുമ്പോൾ അത് സത്യമായി അനുഭവിക്കുന്നു. അവിടെയാണ് പ്രശ്നം. സത്യമായൊരു സൃഷ്ടി അനുഭവിക്കുന്നു. അല്ല, സൃഷ്ടി അനുഭവിക്കുമ്പോൾ അത് അസത്യമാണെന്നാണ് ബോധിക്കുകയാണെങ്കിൽ പിന്നെ സൃഷ്ടിയെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. അത് അസത്യമാണ്, അസത്യത്തെക്കുറിച്ച് എന്ത് ചോദിക്കാൻ? കേവല പ്രതീതി മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല, സൃഷ്ടിയെ സത്യമായി അനുഭവിക്കുന്നു. അപ്പം സത്യമായ സൃഷ്ടിക്കൊരു കാരണം വേണ്ടേ? സത്യമായി താൻ അനുഭവിക്കുന്ന ഒരു സൃഷ്ടി ഉണ്ടായാലേ തീരൂ. അപ്പോൾ അതിന് മായ അല്ലെങ്കിൽ അവിദ്യ ഒന്നിനെ സ്വീകരിക്കണം. ശരി, അങ്ങനെ മായ അല്ലെങ്കിൽ അവിദ്യ ഒന്നിനെ സ്വീകരിച്ച് അത് എവിടെ സ്വീകരിക്കും? നിർഗുണമായിരിക്കുന്ന, നിരാകാരമായിരിക്കുന്ന ആ സ്വരൂപത്തിൽ മായയെ കൂടെ സ്വീകരിക്കുമോ? സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിർഗുണവും നിരാകാരവുമാകും. അപ്പൊ ബ്രഹ്മത്തിനങ്ങനെ നിർഗുണ നിരാകാരമായ ഒരു രൂപമേ ഇല്ലെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട് അവിടെ മായ കൂടിയുണ്ട്? അതുകൂടെ ഉണ്ടായാലേ സൃഷ്ടി ഉണ്ടാവും. അവരുടെ എന്തു പറയുന്നു അദ്വൈതി? ആ മായ അല്ലെങ്കിൽ അവിദ്യ അങ്ങനെ ഒന്നിനെ സ്വീകരിക്കാം. സ്വീകരിക്കുന്നതുകൊണ്ട് ദോഷമില്ല, പക്ഷേ അത് ആ പരമാർത്ഥ തത്വത്തിൽ നിന്നും അന്യമായ ഒന്നല്ല. പരമാർത്ഥ തത്വത്തിൽ നിന്നും അന്യമായ ഒന്നല്ല. അന്യമായി കണ്ടാലോ അത് ബാധിച്ചു. അതുകൊണ്ട് പറയുന്നു എന്താണ്? അത് അനന്യമായിരിക്കുന്നു പരമാർത്ഥ തത്വത്തോട്. ശരി, പരമാർത്ഥ തത്വത്തോട് അത് അനന്യമായിരിക്കുകയാണെങ്കിൽ ആ പരമാർത്ഥ തത്വത്തെ നിങ്ങൾ നിർഗുണവും നിഷ്ക്രിയവുമായി പറയുന്നു, അവിടെ അനന്യമായ മായയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് അത് വികാരപ്പെടുത്തില്ല. എന്തുകൊണ്ട്? ആ സൃഷ്ടി ഈ പറയുന്ന മായ അല്ലെങ്കിൽ അവിദ്യ ഹേതുവായി ഉണ്ടായ ആ സൃഷ്ടി എന്ന് പറയുന്നത് സത്യമല്ല. അതുകൊണ്ട് എന്താണ്? ആ തത്വത്തോട് അനന്യമായി സത്യമായി രണ്ടാമതൊന്നില്ല. അങ്ങനെയില്ല. അങ്ങനെ വന്നാലേ ദ്വൈത പ്രാപ്തി വരത്തുള്ളൂ. അനന്യമായി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ മായയെന്നോ അവിദ്യയെന്നോ പറയുന്നത് സത്യമായ ഒന്നാണ്. പിന്നെ എന്താണ് സത്യമായിരിക്കുന്നത്? ആ പ്രാജ്ഞൻ. പ്രാജ്ഞൻ സത്യമായിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഹേതു എന്ന് പറയുന്ന തത്വ ആഗ്രഹണമോ അത് ആ പ്രാജ്ഞൻ തന്നെ സ്വരൂപം തന്നെ. അതാണ് പറഞ്ഞത് അഘടോ എം ഭൂതല എന്ന് പറഞ്ഞാൽ ഭൂതലം തന്നെ. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രാജ്ഞൻ തന്നെ, അതിൽ നിന്ന് വേറിട്ടില്ല. നമ്മുടെ അനുഭവം അതാണ്. മേശപ്പുറത്ത് ആനയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശ എന്ന് വേറൊന്നുമില്ല അവിടെ, അതുപോലെയുള്ളൂ. അങ്ങനെയുള്ള ആ സ്വരൂപത്തിൽ നിന്നും ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ജാഗ്രത. അവിടെ അപ്പോ ആ പ്രജ്ഞാനഘനമായിരിക്കുന്നത് പരമാർത്ഥ സത്യമാണെങ്കിൽ ഈ ജാഗ്രത എന്താ പറയുന്നു? അത് ഒരുവന് ബോധിച്ചെങ്കിൽ പ്രജ്ഞാനഘനം സത്യമാണ്, പരമാർത്ഥമാണ് എന്നൊരാൾക്ക് ബോധിച്ചെങ്കിൽ ജാഗ്രതനെ സംബന്ധിച്ച് അയാൾ എന്ത് പറയും? സർവം ഖണ്ഡിതം ബ്രഹ്മ, ഇതും പരമാർത്ഥ സത്യം തന്നെ, സത്യത്തിൽ നിന്ന് അന്യമായിട്ടൊന്നും തന്നെ ഇല്ല. അങ്ങനെ പറയുന്നത് അതാണ് അയാളുടെ അറിവ്. അതുകൊണ്ടാണ് ഇതിനെ സത്യം എന്ന് പറയുന്നത്. അതിനെ പറയും സത്യസ്യ സത്യം, ഈ സത്യത്തിനും സത്യമായിരിക്കുന്നു. അപ്പോൾ ഒരു കാരണവശാലും ഇവിടെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രജ്ഞാനഘനത്തിൽ നിന്ന് അന്യമായി, ഭാഷകാരൻ സ്പഷ്ടമായി പറയും, ആ പ്രജ്ഞാനഘനമായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമായൊരു വസ്തുവില്ല അവിടെ. പ്രജ്ഞാനഘനമാണെങ്കിലോ അത് ഏകരസം ഏകസ്വഭാവമാണ്, അതും പറയും ഇവിടെ. അതും പലതായി പിരിഞ്ഞിരിക്കുകയല്ല, ഏകസ്വഭാവത്തിട്ടിരിക്കുന്നു. അപ്പൊ സൃഷ്ടിയോ ആ ഏകരസത്തെ ഏകസ്വഭാവത്തെ മനസ്സിലാക്കിയിട്ടാണ് അവരോട് ചോദിക്കുകയാണെങ്കിൽ സൃഷ്ടിയെ സംബന്ധിച്ചും അയാൾക്ക് തന്നെ സമാധാനമാണ്. എന്താണ്? ഇതും ഏകരസമാണ്, ഏകസ്വഭാവമാണ്. എന്താണ് അതിന്റെ സ്വഭാവം? അത് സച്ചിദാനന്ദമാണ്. അവ്യാകൃതം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ബീജം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും പ്രാജ്ഞനിൽ വേറിട്ടൊരു അജ്ഞാനത്തെയോ സംസ്കാരത്തെയോ സ്വീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അക്കാര്യമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് വേണം എന്ന് വാശി പിടിക്കുന്ന വിദ്വാൻമാരുണ്ട്, അപ്പോൾ അത് കൂടാതെയും കഴിക്കാം. അതാണ് ശരിയായ പ്രക്രിയ, വിചാര രീതി. അതാണ് തത്വബോധത്തിന് അനായാസമായി സഹായിക്കുന്ന വിചാരരീതി. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ ദിവസം പറഞ്ഞത്. സുഷുതിയിൽ ദ്വൈതമില്ല എന്ന് ബോധിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത്തിലും ദ്വൈതമില്ല എന്നാണ് അവൻ ബോധിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് യുക്തിയുക്തമായി ചിന്തിക്കണമെങ്കിൽ ഒരു ദൃഷ്ടാന്തം ആവശ്യമാണ്. ആ ദൃഷ്ടാന്തം ഇവിടെ നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉള്ളതാണ് സുഷുപ്തി. ദൃഷ്ടാന്തം ഉണ്ടെങ്കിൽ ഒരു ദാഷ്ടാന്തികവും വേണം. ഏതിനാണോ ദൃഷ്ടാന്തം പറയുന്നത് അതാണ് ദൃഷ്ടാന്തം. ഏതിനായി സുഷുപ്തി ദൃഷ്ടാന്തമായിരിക്കുന്നത്? തുരിയാണ്. എപ്പോ? ഇവിടെ ഈ ജാഗ്രതത്തിൽ തുര്യനെ ബോധിക്കുമ്പോൾ. അപ്പോൾ തുര്യനെ ബോധിക്കുന്നവർക്ക് മാത്രമേ സുഷുപ്തി ദൃഷ്ടാന്തമായി വരത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് ആ തുര്യന്റെ സ്വരൂപം? സുഷുപ്തി പോലെ കേവലമായ ചിന്മാത്രമായ ദ്വൈതശൂന്യമായ ആ സ്വരൂപം എന്ന് ബോധിപ്പിക്കുന്ന അതുകൊണ്ടാണ്. ഇത് ഒരുപാട് ചർച്ച ചെയ്യുകയും ഒരുപാട് ആൾക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് അത് വീണ്ടും പറയുന്നത്. എത്ര പറഞ്ഞാലും അത് കൂടുതലാകത്തില്ല. അതിൻ്റെ ശരിയായ രീതി അത് ഗ്രഹിക്കുന്ന ഇതുവരെ. അപ്പോൾ ജാഗ്രതയിൽ ഒരാൾക്ക് തുരിയ ബോധം ഉണ്ടാകുന്നു. അപ്പോൾ ജാഗ്രതയിൽ വിശ്വനല്ല, ജാഗ്രതയിൽ സ്ഥിതി ചെയ്യുന്നവരാണ് തുരിയൻ തന്നെ എന്ന് ബോധം ഉണ്ടാകുന്നു. സുഷുതിയിൽ പ്രാജ്ഞനല്ല, പിന്നെയോ അവിടെ തുരിയൻ തന്നെയാണ്. സ്വപ്നത്തിൽ തൈജസനല്ല, അവിടെയും തുരിയൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞത്, ഈ പ്രാജ്ഞ വിശ്വ തേജസ്സന്മാരിൽ നിന്നും വ്യതിരിക്തനായ ഒരു തുര്യനില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അതുതന്നെയാണ് പരമാത്മാവ്. തത്വത്തിൽ ഇവയ്ക്കൊന്നും യാതൊരു വ്യത്യാസമില്ല. ഇങ്ങനെ പല രൂപത്തിൽ അനുഭവപ്പെടുന്നു, പല അനുഭവ ഘട്ടങ്ങളിലൂടെ ജീവൻ കടന്നു പോകുന്നു തത്വത്തെ അറിയാതെ. അതിൽ മുഖ്യമായി അതറിയാൻ ഉപകരിക്കേണ്ട സ്ഥാനമാണ് പ്രജ്ഞൻ. പക്ഷെ അതും മനസ്സിലാക്കുന്നില്ല. ഇത് ഇവിടെ ചർച്ച ചെയ്യുന്നത് കൗശീതകി ബ്രാഹ്മണ ഉപനിഷത്തിലാണ്. ബൃഹദാരണ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്താണെന്നാണ് അടുത്ത് പറയുന്നത്. അപിച്ച ഏവമേവ ഏകൈ സാഖിനോ വാചസന്നേയിനോ അസ്മിന്നേവ ബാലാകി അജാതശത്രു സംവാദേ സ്പഷ്ടം വിജ്ഞാനമയ ശബ്ദേന ജീവം അമ്നായ തദ്വ്യതിരിക്തം പരമാത്മാനം ആമനന്തി യേഷ വിജ്ഞാനമയ പുരുഷ ക്വ ഏഷ തദ അഭൂത് കുത ഏത ആഗാത്. ഇത് കൗശീതിക ബ്രാഹ്മണ ഉപനിഷത്ത് പോലെ തന്നെയാണ്. ചെറിയ മന്ത്രങ്ങളിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അഭിച്ച ഏവമേവ ഇപ്പോൾ വിശദീകരിച്ചതുപോലെ തന്നെ ഏകൈ ശാഖന അന്യ ശാഖക്കാർ ആര്? വാചസനേ ശാഖക്കാർ. അവിടെയും ഇത് വരുന്നുണ്ട്, അസ്മിന്നേവ ബാലാകി അജാതശത്രു സംവാദം അവിടെയും വരുന്നുണ്ട്. സ്പഷ്ടം വിജ്ഞാനമയ ശബ്ദേന ജീവം ആമനായ. അവിടെയും എന്താണ് വിജ്ഞാനമയൻ എന്ന് പറയുമ്പോൾ ആദ്യം ജീവനെക്കുറിച്ച് ബോധിപ്പിക്കുന്നു. തുടക്കം തത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള തുടക്കമായിട്ട് വിജ്ഞാനമായ ശബ്ദം കൊണ്ട് ജീവനെ പറഞ്ഞിട്ട് തദ്വ്യതിരിക്തം അതിൽ നിന്ന് വ്യതിരിക്തനായിരിക്കുന്ന പരമാത്മാനം പരമാത്മാവിനെ ആമനന്തി പറയുന്നു. എവിടെ? സുഷുപ്തിയിൽ. സ്വഭസ്വത്ര പരമാത്മാ വേദിതവ്യ എന്ന് പറഞ്ഞതുപോലെ ബൃഹദാരണ്യത്തിലും പറയുന്ന ഒന്നാണ്. എന്താണ് അയ്യേഷ വിജ്ഞാനമയഹ പുരുഷ, ഈ വിജ്ഞാനമയനായിരിക്കുന്ന പുരുഷൻ. ഓരോരുത്തരും ജാഗ്രത വിജ്ഞാനമയന്മാരായിരിക്കണല്ലോ. വിജ്ഞാനമയ കോ അഭൂത് എവിടെയായിരുന്നു? സുഹൃത്തിയിൽ എന്താ ഒന്നും അറിയുന്നില്ല, ഞാനൊന്നും അറിഞ്ഞില്ല, ഉണർന്നിട്ട് പറയുന്നു ഒന്നും അറിഞ്ഞില്ല. ഉണർന്നു കഴിഞ്ഞാൽ സദാ വിജ്ഞാനമായി നിൽക്കുന്ന ഇയാൾ അവിടെ എവിടെ പോയി? വിജ്ഞാനരഹിതനായി നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഒരാൾ ജാഗ്രതയിലിരിക്കുന്നു, വിജ്ഞാനമില്ല, അങ്ങനൊന്നും സംഭവിക്കുന്നേയില്ല. ഒന്നുകിൽ അയാൾ സ്വപ്നത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ സുഹൃത്തിയിലേക്ക് പോകണം, അല്ലെങ്കിൽ മൂർച്ചയിലേക്ക് പോകണം, എവിടെയെങ്കിലും എല്ലാം പോകണം. ജാഗ്രത വിജ്ഞാനത്തെ കളഞ്ഞിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സുഹൃത്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്ന ഒരു വിവേകി ചോദിക്കുകയാണ്, യേശ വിജ്ഞാനമേ പുരുഷ. തഥാ കുത അഭൂത്, ഇവിടെയായിരുന്നു. സുഹൃത്തിയിലാണെന്ന് പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറയുന്നു? ഞാനൊന്നും അറിഞ്ഞില്ല. സാധാരണഗതിയിൽ ചിന്തിക്കുന്നവൻ പറയും, അല്ലാത്തവൻ എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല, അറിവില്ലായ്മ, ഒരു ശുദ്ധമായ ഒരു ശൂന്യത പോലെ. ശൂന്യതല്ല എങ്കിലും തന്റെ അനുഭവത്തിൽ ശൂന്യത പോലെയാണ്. കുത ഏതത് ആകാ, ഇത് ഈ വിജ്ഞാനമേന എവിടുന്നാ വന്നത്? സൃഷ്ടി എവിടെ നിന്നാ വന്നത്? ചിത്തസ്പന്ദനം എന്ന് പറഞ്ഞാലും ശരി, അത് എവിടെ നിന്ന് വന്നു? വിജ്ഞാന സ്വരൂപനായ പുരുഷനിൽ നിന്നും അവിടെ നിന്നാണ് വന്നത്. അതാണ് കുത ഏതാകാതി പ്രശ്നേ പ്രതിവചനേ. അവിടെ ഈ സമാനം പറയുന്നത് എന്താണ്? യേശുവന്തർഹൃദയ ആകാശ തസ്മിൻ സേതേ, ഇവൻ ഈ ജാഗ്രതയിലിരിക്കുന്ന ഈ പ്രാണൻ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ പ്രാണബന്ധനം, ഹി സൗമ്യ മന, ഈ മന ഉപാധിയോടുകൂടിയിരിക്കുന്ന ജീവൻ പ്രാണനിൽ ഏകീഭവിക്കുന്നു. പ്രാണബന്ധനം അത് പറഞ്ഞല്ലോ, അത് തന്നെ ഇവിടെയും പറയുന്നു. യേശു അന്തർഹൃദയ ആകാശ, അന്തർഹൃദയത്തിൽ ഒരു ആകാശമുണ്ട്, ഹൃദയ അന്തർഭാഗത്തുള്ള ആകാശം എന്ന് പറയുന്നു. ആകാശ സർവവ്യാപിയല്ലേ? ഹൃദയത്തിൽ എന്റെ മുമ്പിൽ ഒരു പാത്രമായിരിക്കും. ഈ പാത്രത്തിൽ ആകാശമുണ്ടോ? ഉണ്ടെന്ന് പറയാം. കാരണം പാത്രത്തിനുള്ളിൽ എന്താണ് ഉള്ള? അവകാശം. എന്താണ് ആകാശം? എന്നാൽ ഈ പാത്രം എവിടെ? അതും ആകാശത്തിലാണ്. ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു? ആകാശത്തിൽ. ആകാശത്തിനെ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവിടെ ഒരു അന്തർഹൃദയമുണ്ട്, അതിനാണ് പരബ്രഹ്മെന്ന് പറയുന്നത്, പരമാത്മാവെന്ന് പറയുന്നു. ആ പരമാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, അന്തർഹൃദയ ആകാശ തസ്മിൻ സേതേ, അവൻ ഉറങ്ങുന്നത് എവിടെയാണ്? അന്തർഹൃദയമാകുന്ന ആകാശത്തിൽ സുഹൃത്തൻ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ജീവൻ ഉറങ്ങുന്നു എന്നർത്ഥം. എന്നുവെച്ചാൽ അവിടെ ഏകീഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ പൃഥക് ഭാവമില്ല, അവിടെ കേവലമായ തത്വമായി സ്ഥിതി ചെയ്യുന്നു. അതിനുവേണ്ടിയിട്ടാണ് പറഞ്ഞത്. തുടർന്ന് യേശു അന്തർഹൃദയ ആകാശ തസ്മിൻ സേതേ, അല്ല നമ്മൾ ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന പോലെ ആരും ഉറങ്ങുന്നില്ല. ആകാശസ്വരൂപനായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എന്താ ആകാശം? ആകാശ ശബ്ദശ്ശ പരമാത്മനെ പ്രയുക്ത, ആകാശം എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. അത് നമ്മൾ മുമ്പ് തെളിയിച്ചതാണ് ഇവിടെ. ദഹരോ അസ്മിൻ അന്തരാകാശ, ദഹരാധികരണം നമ്മൾ ചർച്ച ചെയ്തതാണ് ചേത്രം മുമ്പ്. ആകാശം ആ പരമാത്മാവ് തന്നെ ആകാശത്തിൽ ശയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഏകീഭവിക്കുന്നു. നമ്മൾ കട്ടിലിൽ ശയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കട്ടിലിനോട് ഏകീഭവിക്കാൻ കഴിയത്തില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? ആ അന്തരാകാശമായി തന്നെ സ്ഥിതി ചെയ്യുന്നു സുഹൃത്തിയിൽ. അതിന് പ്രത്യേകിച്ച് പണിയുടെ ഒന്നും ആവശ്യമില്ല. ആ അന്തരാകാശമായി സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഉണർന്നു വന്നിട്ട് വീണ്ടും സംസാരിയായിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? അവിടെ തത്വബോധമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് സുഷുപ്തി പരിഹാരമല്ല. പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? ജാഗ്രതയിൽ ഉണ്ടാവേണ്ട തത്വബോധം. ജാഗ്രതയിലെ തത്വശ്രവണം അതാണ് അതിന് പരിഹാരമാകുന്നത്. അതുകൊണ്ട് ദഹരാകാശം, ദഹരോ അസ്മിൻ അന്തരാകാശം എന്ന് ചാന്ദോക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പരമാത്മാവിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഭവിച്ചിരിക്കുന്നു സ്വപ്തിയിൽ പ്രജ്ഞാനഘനനായിരിക്കുന്നു. രണ്ടാമതായി ഒന്നില്ലാത്തവനായിരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രതയിലിരുന്നു കൊണ്ട് മനനം ചെയ്ത് ഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. കാരണമായിട്ട് അതിനെ പറഞ്ഞാൽ മതി, വേറെന്തിനും പറയേണ്ട കാര്യമില്ല. മായ, അവിദ്യ, എന്തെല്ലാം പേരിട്ട് വിളിച്ചാലും ശരി, എല്ലാം എന്താണ്? അന്തരാകാശമാണ്. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഈ വ്യത്യാസമല്ല. ഇവിടെ ആത്മാവ് വേറെ, മായ വേറെ, അവിദ്യ വേറെ, ഗർഭവാസിയാണ്. ചിലർ പറയുന്നു മായ വേറെ ആയിട്ട് കാണണം, അവിദ്യ വേറെ ആയി കാണണം, ആത്മാവ് വേറെയാണ്, പ്രത്യേകാത്മാവ് വേറെയാണ്, പരമേശ്വരം വേറെയാണ്, ബ്രഹ്മം വേറെയാണ്, എല്ലാം ഇവിടെ. ഏകീഭവനത്തിലാണെങ്കിലും ഒരു വ്യത്യാസമില്ല. വേറെ അവിദ്യയില്ല, മായയില്ല, ജീവനില്ല, ബ്രഹ്മമില്ല, എല്ലാം കേവലമായ പ്രജ്ഞാനഘനം. അതുകൊണ്ട് സൃഷ്ടി എവിടെ നിന്ന് സംഭവിക്കുന്നു? സർവേ ഏത് ആത്മനോ വിച്ചരന്തി, ഇതെല്ലാം അതിൽ നിന്ന് തന്നെയാണ് പ്രകടമാകുന്നത്. അവിടെ അതിനുവേണ്ടി വേറെന്തിനും സ്വീകരിക്കേണ്ട കാര്യമില്ല. അത് നിർഗുണവും നിഷ്ക്രിയമായാലോ സാരമില്ല. നിർഗുണവും നിഷ്ക്രിയവുമായ ഒന്നിൽ നിന്ന് പരമാർത്ഥമായ ഒന്നുണ്ടാകില്ല എന്നേ ഉള്ളൂ. അതേ ഉള്ളൂ, അതാണ് നിഷേധിക്കുന്നത്. നിർഗുണവും നിഷ്ക്രിയവുമായിരിക്കുന്ന ഒന്നിൽ നിന്ന് അതിൽ യാതൊരു വികാരവും സംഭവിക്കാതെ, എങ്ങനെയാണോ യാതൊരു വികാരവും തന്നിൽ സംഭവിക്കാതെ സ്വപ്നം സംഭവിക്കുന്നത്, ഏതുപോലെയാണോ യാതൊരു വികാരവുമില്ലാതെ രജ്ജുവിൽ സർപ്പം പ്രകടമാകുന്നത്, യാതൊരു വികാരമില്ലാതെ മരുഭൂമിയിൽ ജലം പ്രകടമാകുന്നത്, അതുപോലെ നിർഗുണവും നിഷ്ക്രിയവുമായിരിക്കുന്ന ഒന്നിൽ നിന്ന് അസത്യമായി എല്ലാം പ്രകടമാകാം, സത്യമായി പ്രകടമാകില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് നിർഗുണത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകുമോ? എന്താ തകരാറുണ്ടായാലും ആരാ പറയുന്ന തകരാറുണ്ടാകും? അതിൽ നിന്ന് മറ്റൊരു സത്യം ഉണ്ടാകത്തില്ല. എന്നേ ഉള്ളൂ. പിന്നെ ഈ ഉണ്ടായതൊക്കെ സത്യം എന്ന് പറയുന്നത് ശരിയാണ്. സത്യത്തിൽ നിന്ന് അങ്ങനെ അസത്യം ഉണ്ടാകും. കാര്യവും കാരണവും ഒരേ സ്വഭാവത്തിലിരിക്കണ്ടേ? അതിനെ പരമമായ സത്യമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച കാരണത്തെ അത് ഗ്രഹിച്ചോ? നിങ്ങൾ എങ്ങനെയൊക്കെ ഗ്രഹിച്ചു? എന്ത് ശ്രവണം ചെയ്തപ്പോൾ ഗ്രഹിച്ചു? എന്ത് യുക്തി കൊണ്ട് ഗ്രഹിച്ചു? അത് ഗ്രഹിച്ചിട്ട് ആ യുക്തിയെ കളയരുത്, കൈവിട്ട് കളയരുത്. അപ്പോൾ ഏതൊരു യുക്തി കൊണ്ടാണോ, അല്ലെങ്കിൽ ഏതൊരു ശ്രവണം കൊണ്ടാണോ, യുക്തി എന്ന് പറഞ്ഞാൽ മനനം, ആ കാരണത്തെ നിർഗുണവും നികാരവുമായി ഗ്രഹിച്ചത്, ആ യുക്തിയെ നിങ്ങൾ ഉപേക്ഷിക്കാതിരുന്നാൽ, ആ മനനത്തെ ഉപേക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതും അത് തന്നെയെന്ന് ഗ്രഹിക്കണം. ഇതും ആ സത്യം തന്നെയാണ്. അപ്പോൾ എന്താ അവിടെ തകരാറ്? ഒരു തകരാറുണ്ട്. അതാണ് സൃഷ്ടിയും ആ സത്യം തന്നെ എന്ന് പറയും. സാറിന് ചോദിക്കും, എങ്ങനെയാണോ സത്യമായ ബ്രഹ്മത്തിൽ നിന്ന് അസത്യമായ പ്രപഞ്ചം ഉണ്ടാകുന്നു, ഈ സത്യമായ ബ്രഹ്മം ആരാ പറഞ്ഞത്? സത്യമായ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടെന്ന് അംഗീകരിക്കാത്തവനാ ഇത് പറയുന്നു. സത്യമായ ആണ് ബ്രഹ്മമെന്ന് ബോധിക്കാത്തവനാണ് പറയുന്നത് സത്യമായ ബ്രഹ്മത്തിൽ നിന്ന് മിഥ്യയായ ജഗത്ത് എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിക്കും. അപ്പൊ സത്യമായ ജഗത്തിൽ നിന്ന് മിഥ്യയായ, സത്യമായ ബ്രഹ്മത്തിൽ നിന്ന് മിഥ്യയായ ജഗത്ത് ഉണ്ടാകുന്നു എന്തിനാ പറയുന്നത്? സത്യത്തെ ബോധിക്കാൻ. അതാ അപ്പോ അതിൽ നിന്ന് ഒരുവൻ സത്യത്തെ ബോധിച്ചു കഴിഞ്ഞാൽ അവന് സത്യമല്ലാതെ രണ്ടൊന്നില്ല. പിന്നെ മിഥ്യയായ ജഗത്ത് അവിടെ മിഥ്യയായ ഒരു ജഗത്തില്ല, സത്യം തന്നെയാണ്. അപ്പൊ സത്യത്തിൽ നിന്ന് മിഥ്യ ഉണ്ടാകുമെന്നുള്ള ചോദ്യത്തിനവിടെ പ്രസക്തിയില്ല, ചോദ്യം നിലനിൽക്കില്ല. എപ്പോ അവൻ സത്യത്തെ ബോധ്യപ്പെട്ടു. അല്ല, അങ്ങനെ സത്യമായ ഒരു ബ്രഹ്മത്തെ അംഗീകരിക്കാൻ വയ്യാത്തവരവനെ സംബന്ധിച്ചിടത്തോളം അവൻ അംഗീകരിക്കുന്നില്ല അങ്ങനെ സത്യമായൊരു ബ്രഹ്മം. പിന്നെ അവനെന്തിനാ മിഥ്യയായ ജഗത്തിനെ അംഗീകരിക്കുന്നു? പിന്നെ ആ ചോദ്യം എങ്ങനെ നിലനിൽക്കും? ഒരാൾക്ക് സത്യമായ ബ്രഹ്മത്തെ അംഗീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ, അതായത് അംഗീകരിക്കാന്ന് വെച്ചാൽ ആൾക്കത് ബോധ്യപ്പെടുന്നില്ല അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ മിഥ്യയായ ജഗത്ത് എവിടെ ആയാലും അപ്പം മിഥ്യയായ ജഗത്തിനെ സംബന്ധിച്ച് അയാളെ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ അർഹനല്ല. ആശമയും സത്യമായ ബ്രഹ്മത്തെ ബോധിച്ച ഒരുവന് മിഥ്യ എന്താണെന്നും ബോധ്യമാവും, സത്യം എന്താണെന്നും ബോധ്യമാവും. അപ്പോ ഇവിടെ സത്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ആ സത്യത്തിൽ നിന്നുണ്ടായത് മിഥ്യയെന്നും അവന് പറയാൻ കഴിയും, സത്യമെന്നും പറയാൻ കഴിയും. മിഥ്യെന്ന് എന്തുകൊണ്ട് പറയുന്നു? ആ പരമാർത്ഥ സത്യത്തെ ബോധിക്കാൻ അവൻ ശ്രമിച്ചപ്പോൾ ആ പരമാർത്ഥ സത്യത്തിന്റെ ശ്രവണ മനനങ്ങളിൽ അവന് ഈ ജഗത്ത് ആ സത്യത്തിൽ നിന്ന് അന്യമായി തോന്നിയാൽ അത് മിഥ്യ. അത് മിഥ്യ എന്ന് പറയുന്നതിന് അത്രേ അർത്ഥം. അല്ല, ഈ ജഗത്ത് അവൻ സത്യമായി ഗ്രഹിക്കണമെങ്കിൽ അത് സത്യം, അതിനപ്പുറം മിഥ്യയ്ക്കോ സത്യത്തിനോ വേറെ അർത്ഥമൊന്നുമില്ല. അവിടെ വാദകോലാഹലങ്ങൾക്കൊന്നും അർത്ഥമില്ല. ഇതെന്താണ്? ശ്രവണ മനനങ്ങളിലൂടെ എത്തിച്ചേരുന്ന ഒരുവന്റെ വിവേകമാണ്, അല്ലാതെ അതീന്ദ്രിയമായ അനുഭവങ്ങളൊന്നുമല്ല. ഇതിൽ അതീന്ദ്രിയമായ ഒന്നിന്റെ ആവശ്യമില്ല. അത് അതീന്ദ്രിയമായ അനുഭവം എന്നൊക്കെ പറയുന്നതിന് വൈരുദ്ധ്യമാണ്. എന്തുകൊണ്ട്? ഒരുവൻ അനുഭവത്തെ ഒരുവൻ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി അവൻ അവൻ്റെ മനസ്സിനെ ആശ്രയിക്കുന്നു. അത് അതീന്ദ്രിയമല്ലല്ലോ. അവൻ്റെ അനുഭവത്തിന് വേണ്ടി അവൻ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നു. അത് അതീന്ദ്രിയമാണോ? എന്നുവെച്ചാൽ അതീന്ദ്രിയമല്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം അവൻ്റെ അനുഭവത്തിൽ പെടുന്നതാണ്, അവൻ്റെ അനുഭവത്തിൽ പെടുന്ന കാര്യമാണ്. ഞാനിത് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറയുമ്പോൾ കണ്ണ് എന്ന് പറയുന്നത് നേത്ര ഇന്ദ്രിയം എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ പെടുന്ന കാര്യമാണ്. അസ്ഥൂലമോ സൂക്ഷ്മമോ എന്നുള്ള കാര്യമല്ല, എൻ്റെ അനുഭവത്തിൽ പെടുന്നുണ്ട്. എനിക്ക് അനുഭവമുണ്ട്, ഞാൻ നേത്ര ഇന്ദ്രിയത്തിലൂടെയാണ് കാണുന്നത്, ശ്രവണ ഇന്ദ്രിയത്തിലൂടെയാണ് കേൾക്കുന്നത്. അനുഭവം എന്ന് പറയുന്നത് മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ അനുഭവമാണ്. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരാൾക്കുണ്ടാകുന്ന അനുഭവം അത് എങ്ങനെ അതീന്ദ്രിയമാകും? അത് അതീന്ദ്രിയമല്ല. ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ട് അത് അതീന്ദ്രിയമല്ല. പിന്നെ ഇന്ദ്രിയങ്ങളെയും മറ്റും അതീന്ദ്രിയം എന്ന് പറയുന്നത് എങ്ങനെ? അത് ഒരു ഇന്ദ്രിയം ആ ഇന്ദ്രിയത്തിന് വിഷയമാകുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. കണ്ണുകൊണ്ട് കണ്ണിനെ കാണാൻ കഴിയുന്നില്ല, അത്രയും സൂക്ഷ്മമാണ്. അതുകൊണ്ട് അതിനെ അതീന്ദ്രിയം എന്ന് പറയും. ആ അർത്ഥത്തിലാണത് പറയുന്നത്. മറിച്ച് ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചു വരുന്ന ഒരു അനുഭവം അതീന്ദ്രിയമല്ല, അതിനെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ അതിന് ചില പരിമിതികളുണ്ടെന്നാണ്. ചക്ഷേന്ദ്രിയ അത്യധിക സൂക്ഷ്മമാണ്, നമുക്കതിനെ ഈ ചക്ഷേന്ദ്രിയം കൊണ്ട് രൂപവത്തായ ഒരു വസ്തുവിനെ കാണുന്നത് പോലെ അതിനെ കാണാൻ കഴിയുന്നില്ല. അർത്ഥത്തിലും മറ്റും ചക്ഷേന്ദ്രിയത്തെ അതീന്ദ്രിയം എന്ന് പറയും, എങ്കിലും അത് അനുഭവത്തിന് അതീതം എന്നുള്ള അർത്ഥത്തിൽ അതീന്ദ്രിയമല്ല. ഇതെല്ലാം അനുഭവ വിഷയമാണ്. ഞാൻ അറിയുന്നു, എൻ്റെ ചക്ഷേന്ദ്രിയം പ്രവർത്തിക്കാതായാൽ ഞാൻ അറിയുന്നു എനിക്ക് കാഴ്ചയില്ല. അത് പ്രവർത്തിക്കുമ്പോൾ ഞാൻ അറിയുന്നതാ എന്റെ ചക്ഷേന്ദ്രിയം പ്രവർത്തിക്കുന്നു. അതീന്ദ്രിയം ഒന്നും മറ്റും പറയുന്നതൊക്കെ പല തലത്തില് പല അർത്ഥത്തിലതൊക്കെ പ്രയോഗിക്കുന്നു. ഇതങ്ങനെ ഒരു അതീന്ദ്രിയമായ അനുഭവമില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്തോ ഇത് ജാഗ്രതയിൽ തന്നെ ശ്രവണത്തിലൂടെ മനനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു നിശ്ചയമാണ്, ഒരറിവാണെന്ന് പറയുന്ന അതാണ്. ശ്രവണേന മനനേന വിജ്ഞാനേന എന്നും മറ്റും പല ഭാഗത്തും അടുത്തും പറയുന്നുണ്ട്. അരെ ദർശനേന ശ്രവണേന മത്യാവിജ്ഞാനേന അടുത്ത് പറയുന്ന ഭാഗമാണ്. അങ്ങനെ ബോധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത്രയേ ഉള്ളൂ, നമുക്ക് വിജ്ഞാനം അല്ലെങ്കിൽ നിശ്ചയം ഏതിലും ഉണ്ടാകാം. പക്ഷെ ഇവിടെ എന്ത് നിശ്ചയമാണ് ഉണ്ടാകുന്നത്? ഇവിടെ പരമമായ തത്വത്തെക്കുറിച്ചുള്ള നിശ്ചയം, അതാണ് ഇവിടുത്തെ വിശേഷത. ആ നിശ്ചയം മാത്രമേ അല്ല, നിശ്ചയം എന്ന് പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഞാനിപ്പോൾ എന്നെ കുറിച്ച് നിശ്ചയിച്ചിരിക്കുന്നു, ഞാൻ പുരുഷനാണ്. അപ്പൊ എന്നെ പൗരുഷമായ പ്രവൃത്തികളെല്ലാം സംഭവിക്കുക ആ നിശ്ചയത്തെ ആശ്രയിച്ചിട്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. ഞാൻ എന്നെ നിശ്ചയിച്ചിരിക്കുന്നു സ്ത്രീ, അപ്പൊ എന്നിൽ നിന്ന് സ്ത്രൈണമായ പ്രവൃത്തികളുണ്ടാകും. അപ്പം വെറും നിശ്ചയം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പരമാർത്ഥത്തെക്കുറിച്ചുള്ള നിശ്ചയം. പരമാർത്ഥ നിശ്ചയം എന്ന് പറയുമ്പോൾ എന്താണ്? ആ പരമാർത്ഥ നിശ്ചയം ഈ മോഹത്തെ ഇല്ലാതാക്കുന്നു, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു. തത്വ അഗ്രഹണത്തിൻ്റെ സ്ഥാനത്ത് തത്വഗ്രഹണം വരുന്നു. ആ തത്വബോധത്തിലാണ് പറയുന്നത് ഇത് ആത്മനായി ആത്മാവിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമാകുന്നത്. സർവം സർവേ ഏതേ ആത്മനോ വിച്ചരന്തി, ഇതെല്ലാം ആത്മാവിൽ നിന്ന് തന്നെയാണ് പ്രകടമാകുന്നത്. ആത്മാവിനൂടെ സ്വച്ഛനായിരിക്കുന്ന പ്രാജ്ഞൻ എന്ന് പറഞ്ഞത് അതിന് ആത്മാവിൽ നിന്ന് ഇതെല്ലാം പ്രകടമാകുന്നതിന് വേണ്ടി അതിനെ മലിനമാക്കേണ്ട കാര്യമില്ല. അത് അതിന് മലിനമാകാൻ കഴിയത്തില്ലല്ലോ. നിത്യശുദ്ധമായിരിക്കുന്ന ഒരു വസ്തുവിന് എങ്ങനെ മലിനമാകാൻ പറ്റും? പിന്നെ മലിനം എന്നും മറ്റും പറയുന്നത് ഈ പ്രകൃതിയാണ്. നമ്മുടെ അനുഭവത്തിനുണ്ട് പ്രകൃതിയിൽ മാലിന്യവും അതിൻ്റെ വിപരീതമായ സ്വച്ഛതയൊക്കെ നമുക്ക് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ആത്മനഹ അതെന്താണ്? നിത്യശുദ്ധമായിരിക്കുന്ന വസ്തുവാണ്, അതിൽ നിന്നിതെല്ലാം പ്രകടമാകുന്നു. അല്ല, നിത്യശുദ്ധം നേരത്തെ ചോദിച്ച ചോദ്യം വേണ്ടി വരും. നിത്യശുദ്ധമായിരിക്കുന്ന വസ്തുവിൽ നിന്ന് ഈ മലിനമായതെല്ലാം എങ്ങനെ പ്രകടമാകും? എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ നിത്യശുദ്ധമായി ആ കാരണത്തെ ബോധിച്ചോ ബോധിച്ചെങ്കിൽ ഇവിടെ പ്രകടമായാലും ഒന്നിലും നിങ്ങൾക്ക് മാലിന്യം കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ പറയും എന്താണ്? ആ നിത്യശുദ്ധമായ വസ്തുവിൽ നിന്ന് പ്രകടമായതെല്ലാം ആ ശുദ്ധം തന്നെ. പിന്നെ ആ നിത്യശുദ്ധമായ വസ്തുവിനെ ബോധിക്കുന്നില്ല, ഇവിടെ ബോധിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? മാലിന്യത്തെയാണ്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പറയുക ചോദ്യം എന്താണ്? ശുദ്ധത്തിൽ നിന്ന് എങ്ങനെ ഈ മാലിന്യം ഉണ്ടായി? അപ്പൊ പിന്നെ നമുക്ക് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടി വരും. അതല്ല, ശുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിത്യശുദ്ധം എന്ന് പറഞ്ഞാൽ അതിനെ ശുദ്ധമായി തന്നെ ബോധിക്കും. അത് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അശുദ്ധിക്ക് പിന്നെ സ്ഥാനമില്ല. അതാണ് അദ്വൈതത്തിൻ്റെ സരളമായ രീതി. അതാണ് ഇവിടെ ഇങ്ങനെ വൈരുദ്ധ്യത്തെ പ്രകടമാക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത് എന്താണ്? ഒരു ഭാഗത്ത് നമ്മൾ ഈ മാലിന്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു, മറുഭാഗത്ത് എന്താണ്? ആ നിത്യശുദ്ധ മുക്ത സ്വരൂപത്തെ അംഗീകരിക്കുന്നില്ല എന്നാ നമ്മൾ എന്തെന്ന് ചോദ്യങ്ങൾ വരും. നമ്മൾ സഗുണത്തെ അംഗീകരിക്കുന്നു, നിർഗുണത്തെ അംഗീകരിക്കുന്നില്ല. അപ്പം നമുക്ക് ചോദ്യം വരും, സഗുണത്തിൽ നിന്ന് എങ്ങനെ നിർഗുണം ഉണ്ടായി? ശുദ്ധിയിൽ നിന്ന് എങ്ങനെ അശുദ്ധി ഉണ്ടായി? അപ്പൊ അശുദ്ധിയുടെ സ്ഥാനത്ത് ആദ്യം ശുദ്ധി അംഗീകരിക്കുക. ശുദ്ധി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അശുദ്ധിയെക്കുറിച്ച് ചോദ്യമില്ല, ഉണ്ടായിട്ട് ഇവിടെ ചോദിക്കാം. അപ്പോൾ അതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആത്മനഹ, ആത്മാവിൽ നിന്ന് തന്റെ സ്വരൂപത്തിൽ നിന്ന് ഇത് പ്രകടമാകുന്നു. ഇതിച്ച ഉപാധിമതാം ആത്മനാം അന്യതഹ ഉച്ചരണം ആമനന്ദ പരമാത്മാനമേവ കാരണത്വേന ആമനന്ദീതി ഗമ്യത. അതുകൊണ്ട് പൂർവപക്ഷിയുടെ അഭിപ്രായത്തിൽ എന്താണ്? ഉപാധിമത്തായിരിക്കുന്ന ആത്മാ എന്ന് പറഞ്ഞാൽ ഈ ജീവൻ, ഈ ജീവനെ ഉപാസിക്കണമെന്നാണ്. ഇപ്പൊ നമ്മൾ ആരും ജീവനെ ഉപാസിക്കാറില്ല, ഉപാധിയോടുകൂടിയിരിക്കുന്നു. പക്ഷെ ഉപാധിയോടുകൂടിയിരിക്കുന്നതിനെ ഉപാസിക്കുന്നവരാണ് എല്ലാവരും, സാധാരണ ജീവന്മാരല്ല. എന്തുകൊണ്ട്? അവർക്ക് ഈ ശുദ്ധിയെ ബോധിക്കാൻ കഴിയുന്നില്ല, പരമാർത്ഥത്തെ ബോധിക്കാൻ കഴിയുന്നില്ല. പരമാർത്ഥത്തെ ബോധിക്കാൻ കഴിയുന്നില്ല, പിന്നെ വേറെ വഴിയില്ല, അത് തന്നെ ചെയ്യുക, വേറെ വഴിയില്ല. പക്ഷേ ഈ പരമാർത്ഥത്തെ ബോധിക്കുക അസാധ്യമാണ്, അസംഭവമാണ്, അതുകൊണ്ട് ഉപാധിയോടുകൂടിയതിനെ ഉപാസിച്ചാണെന്ന് കരുതരുത്. ഈ ഉപാധിയോടുകൂടിയിരിക്കുന്നതിന്, ഇവിടെ ഭാഷ്യകാരം പറയുന്ന അനുസരിച്ച്, ഉപാധിയോടുകൂടിയിരിക്കുന്നതിനെ ഉപാസിക്കുന്നതിനും സരളവും അനായാസവുമാണ് ഉപാധിരഹിതമായിരിക്കുന്നതിനെ അറിയുന്നത്. എപ്പോഴും അങ്ങനെയാണ്, സത്യത്തിലേക്കുള്ള മാർഗം അത്യന്തം ലളിതവും സരളവുമാണ്. ആവശ്യം അസത്യത്തിലേക്കുള്ള വഴികളാണെങ്കിലോ അത് അത്യന്തം വക്രവും ജടിലവും കുടിലവും ഒക്കെയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പൊ സത്യം പറയുന്നതിന് ബാക്കി പോട്ടെ ബ്രഹ്മമൊക്കെ വിടുക, സത്യം പറയുക എന്ന് പറഞ്ഞാൽ സംഗതി കഴിഞ്ഞു, ഒറ്റ ബാക്കി കഴിഞ്ഞു. കള്ളം പറയണമെങ്കിലോ എത്ര കള്ളം പറയേണ്ടി വരും? പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ഗത്യന്തരമില്ലാതെ സത്യം പുറത്തും വരും. അപ്പൊ സത്യത്തിലേക്കുള്ള മാർഗമാണോ അനായാസവും ലളിതവും ർജവുമായിരിക്കുന്നതേ അസത്യത്തിലേക്കുള്ള വഴിയാണ്. ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ ഉപാധിമത്തായിരിക്കുന്നതിന് അങ്ങനെ പിന്നെ അതല്ലേ ഉപദേശിക്കത്തുള്ളൂ, നിങ്ങളതിന് ഉപാസിക്കുക. ശ്രുതി പറയുന്നു അങ്ങനെയല്ല, നേദം നിദിതം ഉപാസതേ, നീ ഉപാസിക്കുന്ന ഇതൊന്നുമല്ല സത്യം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇത് എന്തുകൊണ്ട്, ഇത് മറ്റാരും തന്നെ അടിച്ചേൽപ്പിക്കുന്നതല്ല, താനങ്ങനെ ആയിപ്പോയി, ഗതിയില്ലാത്തവനായിപ്പോയി, അതിന് മറ്റുള്ളവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഗതി കെട്ടവൻ എപ്പോഴും എന്തെയും മറ്റുള്ളവരെ ശപിക്കും, ഇന്നാരാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി. അർത്ഥമില്ല. അപ്പൊ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉപദേശം. അപ്പൊ ഇവിടെ എന്താണ്? ഉപാധിപതാം ആത്മനാം, ഉപാധിയോടുകൂടിയിരിക്കുന്ന ഒന്ന് ആത്മാവ്, അതിൽ നിന്ന് അല്ല വിച്ചരണം സൃഷ്ടി, ഉപാധിയോടുകൂടിയിരിക്കുന്ന ഒന്നിൽ നിന്നല്ല സൃഷ്ടി എന്ന് വെച്ചാൽ ഇവിടെ ജീവനിൽ നിന്നല്ല സൃഷ്ടി. ഇവിടെ സൃഷ്ടിക്കുന്നത് ഈ വിശ്വനല്ല, തേജസ്സനുമല്ല, പിന്നെയോ പ്രാജ്ഞനാണ്, ഉപാധിരഹിതനാണ്. അവനിൽ നിന്നാണ് ഈ വിശ്വ തേജസ്സന്മാരുടെ ഈ വിക്രിയകളെല്ലാം ഉണ്ടാകുന്നത്. അതാണ് പരമാത്മാവ്. ഉപാധിമതാം ആത്മനാം അന്യത ഉച്ചരണം ആമനന്ദ, അന്യമായ പ്രാജ്ഞനിൽ നിന്നോ യതസ്മാത് ആത്മനഹ, അവിടെ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത്. അതിനെ പ്രജ്ഞാനഘനൻ എന്ന് വെച്ചാൽ പ്രജ്ഞാനസ്വരൂപനാണെന്ന് പറയുകയോ, അവ്യാകൃതനെന്ന് പറയുകയോ, ഇനി സാക്ഷി എന്ന് പറയുകയോ, എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അതെന്താണ്? അത് പരമാത്മാനം, പരമാത്മാവാണ്. ആ പരമാത്മാനമേവ ഈ സന്ദർഭത്തിലാണ് അങ്ങനെ പറയുന്നത്. ശ്രുതി പറയുകയും ഭാഷ്യകാരം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആ രീതിയിലാണ്, അതനുസരിച്ചാണ് പറയുന്നത്. ആ പരമാത്മാനമേവ കാരണത്വേന ആമനന്ദീതി ഗമ്യത. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ അത് വാചസ്നേയ ബ്രാഹ്മണമായാലും ശരി, കൗശീതക ബ്രാഹ്മണ ഉപനിഷത്തായാലും ശരി, എവിടെയായാലും ശരി, കാരണത്വേന ആമനന്ദി, കാരണമായി പറയുന്നത് അതിനെയാണ്. ഇതി ഗമ്യത എന്നീ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. അല്ലാതെ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ജീവോപാസന, പ്രാണോപാസന, ബ്രഹ്മോപാസന ഇതൊന്നുമല്ല ഇവിടെ ഒരുവന് കർത്തവ്യമായിരിക്കുന്നത്. അതാണ് സർവം സർവേ ഏതേ ആത്മന ഉച്ചരന്തി, ഇതെല്ലാം ആത്മാവിൽ നിന്ന് പ്രകടമാകുന്നു. ഇതി ഉപാധിമതാം ആത്മനാം അന്യത ഉച്ചരണം ആമനന്ത. ഉപാധിമത്തായ ആത്മാവിൽ നിന്നല്ല എന്ന് പറയുമ്പോൾ അത് ജീവനാവും, അതിൽ നിന്നും അന്യമായ ഒന്നിൽ നിന്ന്. അതെന്താണ്? പരമാത്മാനം. അതിനെയാണ് കാരണമായി പറയുന്നു. ഉച്ചരണം ആമനന്ത പരമാത്മാനമേവ കർണത്വേന ആമനന്തേ. അപ്പോൾ നമുക്ക് സുഷുപ്തിയെ കാരണമെന്ന് പറയാം, ദോഷമൊന്നുമില്ല. നമ്മൾ പറയുമല്ലോ ജാഗ്രത സ്വപ്നം സുഷുപ്തി, സുഷുപ്തി എന്ന് പറയുന്നത് കാരണാവസ്ഥയാണ്, ഒരു തെറ്റുമില്ല. കാരണം പരമകാരണനായിരിക്കുന്ന പരമാത്മസ്വരൂപമാണത്, അപ്പോൾ അത് കാരണമാണല്ലോ. അതിനെ കാരണമായി സ്വീകരിക്കുന്നതിന് അവിടെ മാലിന്യങ്ങളൊന്നും ആവശ്യമില്ല. കാരണം ഈശ്വരന് സൃഷ്ടി നടത്തുന്നതിന് ഒരു മാലിന്യത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും സൃഷ്ടിക്കുന്നെങ്കിൽ നമ്മൾ പല മാലിന്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ചെയ്യുന്നത്. ആര്? ജീവന്മാർ. ഈശ്വരനതിൻ്റെ ആവശ്യമില്ല. അത് സ്വച്ഛവും ശുദ്ധവുമായിരുന്നുകൊണ്ട് തന്നെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ആ ഈശ്വരൻ്റെ സൃഷ്ടിയും അതുപോലെ മലിനമല്ല, സ്വച്ഛമാണ്, ശുദ്ധമാണ്. അതിനോട് ബോധിപ്പിക്കുന്നത് പ്രാണനിരാകരണസ്യാവി സുഷുപ്ത പുരുഷ ഉത്ഥാപനേന പ്രാണാദി വ്യതിരിക്ത ഉപദേശം അഭ്യച്ച. ഇവിടെ നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങളെ ഉപസംഹരിക്കുകയാണ്. മുമ്പിലത്തെ വാക്യത്തിൽ പറഞ്ഞ എന്താണത്? ജീവ സൃഷ്ടിയെ നിരാകരിച്ചു, പരമാത്മാവാണ് സൃഷ്ടിയെന്ന് പറഞ്ഞു. ഇവിടെ ഉപാധിയോടുകൂടിയിരിക്കുന്ന ജീവൻ അതിന് ഉപാസിക്കുകയല്ല വേണ്ടത്. പിന്നെ അടുത്ത് എന്താണ്? ഇനി പ്രാണൻ, പ്രാണനെ ഉപാസിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ പ്രാണനിരാകരണം, ആ പ്രാണനെ നിരാകരിക്കുന്നതിന് വേണ്ടി. കാരണം ഇവിടെ എന്താ ചെയ്ത അജാതശത്രു ബാലാഗി ഉപദേശിക്കുമ്പോൾ ബാലാഗി നോക്കി എന്താണ്? ഒരുത്തൻ ഉറങ്ങിക്കിടക്കുന്നത്, അവൻ്റെ ശരീരത്തിൽ കാണുന്നത് പ്രാണസ്പന്ദനം. അപ്പോൾ അവൻ പറയുന്നു എന്താണ്? ഈ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളെല്ലാം ഉറങ്ങിക്കിടന്നാലും ഉണർന്നിരിക്കുന്ന ഒരുവൻ പ്രാണൻ, അവനാണല്ലോ കേമൻ എന്ന് പറഞ്ഞവിടെ പ്രാണന് പ്രാധാന്യം കൽപ്പിക്കുന്നു. അപ്പോൾ ആ പ്രാണനിലുള്ള അവൻ്റെ ശ്രദ്ധയെ മാറ്റുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? അജാതശത്രു ഉറങ്ങിക്കിടന്നവനെ തട്ടി ഉണർത്തി. അതെന്തിനുണർത്തി? ആ പ്രാണനും അപ്പുറമുള്ള ചൈതന്യത്തെ കാണിക്കാൻ. സുഷുപ്തിയിൽ എന്തുകൊണ്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല? കാരണം അവിടെ സുഷുപ്തിയിൽ അവൻ ബോധശൂന്യനാണ്. പ്രാണൻ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ബോധശൂന്യൻ. അപ്പോൾ എന്ത് ധരിക്കാം? ബോധശൂന്യനായ ഒരുവണിലും പ്രാണനുണ്ട്. അപ്പോൾ പ്രാണനല്ലേ കേമൻ? ബോധമില്ലല്ലോ. പറയുന്നു അങ്ങനെയല്ല, അവനെ ഉണർത്തി നോക്കുക, അവന് പ്രാണമുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ അവിടെ എന്തുണ്ട്? ബോധം. അവിടെ പ്രാണൻ എന്തിനെ ആശ്രയിക്കുന്നു? ബോധത്തെ, ചൈതന്യത്തെ ആശ്രയിക്കുന്നു. അപ്പോൾ ആ ചൈതന്യം എന്താണെന്ന് ചിന്തിക്കുക. പ്രാണനെ നിരാകരിക്കുന്നു. അതിന് പ്രാണനിരാകരണസ്യാപി, പ്രാണനിരാകരണവും സുഷുപ്ത പുരുഷ ഉത്ഥാപനേന ഉറങ്ങിക്കിടന്നവനെ ഉണർത്തിയിട്ട് പ്രാണാദി വ്യതിരിക്ത ഉപദേശം, പ്രാണനിൽ നിന്നും വ്യതിരിക്തമായ ചൈതന്യത്തിന് ഉപദേശിച്ചു അഭ്യച്ചേഹ എന്ന് ഇവിടെ വേറിട്ട് മനസ്സിലാക്കണം. അതും കൂടി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടെന്താണ്? പ്രാണം വ്യതിരിക്തനായിരിക്കുന്ന, ജീവവ്യതിരിക്തനായിരിക്കുന്ന പരമാത്മാവ് ഇവിടെ ജ്ഞേയമാണ്, ഉപാസ്യമല്ല. ഇനി പ്രാണം വ്യതിരിക്തമായി ജീവവ്യതിരിക്തമായി ഒരു പരമാത്മാവിനെ അംഗീകരിച്ചാലും അത് ഉപാസ്യമല്ല, ജ്ഞേയമാണ്. അതുകൂടെ ഉണ്ട് ഇവിടെ വിശേഷമായി പറയുന്നുണ്ട്. പൂർവപക്ഷിയുടെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഉപാസ്യമാണ്, ഇവിടെ അങ്ങനെയല്ല, അത് ജ്ഞേയമാണ്. പാസ്യം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ക്രിയാസാധ്യമാണ് എന്നാണ് പൂർവപക്ഷി വിശ്വസിക്കുന്നത്. ജ്ഞേയം എന്ന് പറയുമ്പോൾ എന്താണത്? അറിയേണ്ട ഒന്നാണ്. എന്തിനാ അറിവില്ലായ്മയെ മാറ്റുന്നതിന് വേണ്ടി. അതാണ് ഈ അധികരണത്തിന്റെ താല്പര്യം. അടുത്തു വരുന്നത് വാക്യാന്വയ അടുത്ത അധികരണം. ഇത് നമ്മൾ വളരെ വിശദീകരിച്ച് ചർച്ച ചെയ്തതാണ് ബൃഹദാരണ്യത്തിൽ. യാജ്ഞവൽക്യ മൈത്രേയീ സംവാദം. അവിടെ എന്ത് ചെയ്യുന്നു? മൈത്രേയീ ബ്രാഹ്മണമാണ് ബൃഹദാരണ്യത്തില്. തുടക്കത്തിൽ എന്താണ്? യാജ്ഞവൽക്യം ഗാർഹസ്ഥ്യത്തെ ത്യജിക്കാൻ ആഗ്രഹിച്ചു. ഗാർഹസ്ഥ്യ ആശ്രയത്തെക്കാളും ഉത്തമമായിരിക്കുന്ന, ഗാർഹസ്ഥ്യ ആശ്രമത്തെക്കാളും ഉത്തമമായിരിക്കുന്ന ആശ്രമം, അതിൻ്റെ ത്യാഗം, ത്യാഗരൂപത്തിലുള്ള സന്യാസാശ്രമം. സന്യാസത്തെ രണ്ടു തരത്തിൽ പറയും. ഒന്ന് ആശ്രമം എന്നുള്ള നിലയ്ക്കും, മറ്റൊന്ന് ആത്മജ്ഞാനം എന്നുള്ള നിലയ്ക്കും. ഇവിടെ ആശ്രമം എന്നുള്ള രീതി പറയുകയാണ്. ബ്രഹ്മചര്യ ആശ്രമം, ഗർഭസ്ഥ്യ ആശ്രമം, മകാശ്രമം, അത് കഴിഞ്ഞ് വാനപ്രസ്ഥം, പിന്നെ സന്യാസം. അപ്പം യാജ്ഞവൽക്കിന് തോന്നി ഈ ഗർഭസ്ഥ്യ ആശ്രമത്തെക്കാളും ഉത്തമമായ, അതുകൊണ്ടാണല്ലോ അത് ഉപേക്ഷിക്കുന്നത്. നമ്മൾ ഒന്നിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊന്നിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഉപേക്ഷിച്ചതിനേക്കാളും ശ്രേഷ്ഠമാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ യാജ്ഞവൽക്കനാണെങ്കിലോ ഇതിനെക്കുറിച്ചെല്ലാം നല്ല വിവേകമുള്ളതാണ്. ഗർഹസ്ഥ്യത്തിൻ്റെ ഗുണവും ദോഷവും എല്ലാം മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് തീരുമാനിച്ചു ഗർഹസ്ഥ്യ ആശ്രമത്തെക്കാൾ ഉത്തമമാണ് സന്യാസാശ്രമം. എന്തിനു വേണ്ടി? ബ്രഹ്മനിഷ്ഠനാകുന്നതിന് വേണ്ടി. അതിനു വേണ്ടിയിട്ടാണ് ഉത്തമമാണ് അത് സ്വീകരിച്ചിട്ട്. അതാണ് ശ്രുതിയിൽ സർവത്ര ഉപനിഷത്തുകളിലെല്ലാം ഗൃഹസ്ഥന്മാരാണ് വിദ്യ ഉപദേശിക്കുന്ന എല്ലായിടത്തും. പിതാവ് പുത്രനെ ഉപദേശിക്കുന്നു ആ തരത്തിലെല്ലായിടത്തും. അങ്ങനെ എല്ലാത്തടത്തായാലും ശരി, ഇവിടെ തന്നെ എന്താണ്? രാജാവ് ഗൃഹസ്ഥനാണല്ലോ, ബ്രാഹ്മണൻ ഉപദേശിച്ചു, സർവത്ര ഗൃഹസ്ഥനാണ്. പക്ഷേ ഇവിടെ ഒരു സ്ഥലത്ത് എന്താണ്? ആ ഗർഹസ്ഥ്യത്തെ ഉപേക്ഷിച്ചിട്ട് സന്യാസത്തെ ഒരാശ്രമമായി സ്വീകരിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് പറയുന്ന ഒരു ഉദാഹരണം അതാണ്. അതുകൊണ്ടാണ് സന്യാസത്തിന് ഉത്തമാശ്രമം എന്നൊരു സ്ഥാനം കിട്ടിയത്. ഉപേക്ഷിച്ചത് ഉത്തമമാണ്, ഉത്തമാശ്രമം. അപ്പോൾ അവിടെ രണ്ട് ഭാര്യമാരുണ്ട്. അപ്പോൾ ഉപേക്ഷിച്ചു പോകുമ്പോൾ രണ്ടുപേർക്കും ചെലവിന് കൊടുക്കണം. അതുകൊണ്ട് രണ്ടുപേരെയും വിളിച്ചിട്ട് അർത്ഥവിഭാഗം ചെയ്യുന്നതിന് വേണ്ടി, തൻ്റെ സമ്പത്ത് വീതിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ മൈത്രേയി എന്ത് ചെയ്തു? അമൃതത്വത്തിനുള്ള ഉപായം എന്താണ് എന്ന് ചോദിക്കുന്ന അവിടെയാണ് ഉപദേശം ആരംഭിക്കുന്നത്. സ്വത്ത് കൊണ്ട് എനിക്ക് തൃപ്തി ഉണ്ടാകുമോ? സ്വത്ത് കൊണ്ട് തൃപ്തി ഉണ്ടാകുമെങ്കിൽ സ്വത്തിനെയൊക്കെ എന്തിനാ ഉപേക്ഷിക്കുന്നു? ധനത്തെ എന്തിനു ഉപേക്ഷിക്കുന്നു? അപ്പൊ തൃപ്തിക്കുള്ള മാർഗം, പ്രിയത്തിന്റെ മാർഗം എന്താണ്? അത് മൈത്രേയി ചോദിക്കുന്നു, ഉപദേശിക്കുന്നു. അവിടെ പറഞ്ഞെന്താണ്? അമൃതത്വസ്യ നാശാസ്തി വിത്തേന. വിത്തം കൊണ്ട് അതൊരിക്കലും സാധ്യമല്ല പറയുന്നു. വിത്ത് സാധ്യമല്ല അമൃതത്വം എന്ന് പറഞ്ഞിട്ട് അവിടെ വിത്തത്തെ സ്വയം ഉപേക്ഷിക്കുകയാണ്. അതായത് അതാണ് ഉത്തമാശ്രമത്തിന്റെ വിശേഷത. വിത്തത്തോടുകൂടിയുള്ള ഉത്തമാശ്രമമാണ്, വിത്തത്തെ ഉപേക്ഷിച്ചിട്ടുള്ള ഉത്തമാശ്രമമാണ് അവിടെ പറയുന്നത്. വിത്തത്തെ ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ അവിടെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുന്നുമല്ല, ബാഹ്യമായി തന്നെ ഉപേക്ഷിക്കുന്നതാണല്ലോ. ഭാര്യമാർക്ക് വീതിച്ചു കൊടുത്തു, ബാഹ്യമായ ത്യാഗം, അതാണ് ഉത്തമാശ്രമം. അല്ലെങ്കിൽ പറയാമല്ലോ, ഞാൻ ഗാർഹസ്ഥിതി ഇരിക്കുന്നു, രണ്ട് ഭാര്യമാരുണ്ട്, സ്വത്തുണ്ട്, എല്ലാം മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് തത്വജ്ഞാനത്തോടുകൂടിയിരിക്കുന്നു എന്നും പറയാം. പക്ഷെ അതല്ല രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യും. ഇത്തേന ആശ അസ്ഥി എന്ന് പറഞ്ഞ് ബാഹ്യമായി ഉപേക്ഷിക്കുകയാണ്. അവിടെ ഭാഷ്യകാരൻ തന്നെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ? ഭാഷ്യകാരൻ പറയുന്നത് വിത്തം കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ എന്താണ്? വിത്ത സാധ്യമാണ് കർമ്മം. കർമ്മം വേണമോ പണം വേണം? ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് വേണമെങ്കിൽ പണമില്ലാതെ ഒരു പ്രോജക്റ്റും നടക്കട്ടെ. കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ധനസാധ്യമാണ്. അപ്പോൾ വിത്തത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമാശ്രമത്തിൽ വിത്തത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മത്തെ ഉപേക്ഷിക്കുക, അതാണ് ഭാഷ്യകാരൻ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വിത്തത്തെ ഉപേക്ഷിച്ചത്. കർമ്മം എന്ന് പറയുമ്പോൾ അന്ന് യാജ്ഞവൽക്കനും മറ്റും ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറയുന്ന വൈദിക കർമ്മങ്ങളാണ്, വേറെ ഇന്നത്തെ പോലത്തെ കർമ്മമൊന്നും അന്നില്ല. ആ കർമ്മങ്ങൾ ഇന്നെന്തിനാ കർമ്മം ചെയ്യുന്ന? ഇഹത്തിനും പരത്തിനും ഒക്കെ സുഖത്തിന് വേണ്ടി, തന്റെ സുഖത്തിന് വേണ്ടിയും ലോകത്തിന്റെ സുഖത്തിന് വേണ്ടിയും ചെയ്യുന്നു. അന്നും അങ്ങനെയൊക്കെ ചെയ്യുന്നു. മഴയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ മഴ എന്ന് പറയുമ്പോൾ ഇതെന്താ, തനിക്ക് വേണ്ടി മാത്രം മഴ പെയ്യും, എല്ലാവർക്കും വരും. പക്ഷെ പുത്രന് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ എന്താണ്? തനിക്ക് വേണ്ടിയാണ്. എന്തായാലും വിത്തസാധ്യമായ കർമ്മത്തെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി വിത്തത്തെ ഉപേക്ഷിച്ചെന്നാണ് ഭാഷകാരം പറയുന്നത്. എന്ന് പറയുമ്പോൾ ആ ഉത്തമാശ്രമത്തിൽ വിത്തസാധ്യമായ കർമ്മങ്ങളൊന്നും തന്നെ ഇല്ല. അതാണ് യാജ്ഞവൽക്കൻ അവിടെ ബോധിപ്പിക്കുക. അങ്ങനെയാണ് ഭാഷകാരം വ്യാഖ്യാനിച്ചത്. അവിടെ പറയുന്നതാണ് അത് ജ്ഞാനവിരോധിയാണ്, രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. കർമ്മവും ജ്ഞാനവും അഹംബുദ്ധിയോടുകൂടി കർത്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ട കർമ്മങ്ങൾ, ഫലേച്ഛയോടുകൂടി ചെയ്യേണ്ട കർമ്മങ്ങളും ജ്ഞാനവും ഒരുമിച്ച് പോകത്തില്ല. അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുക, വിത്തത്തെ ഉപേക്ഷിക്കുക, എന്നിട്ട് ജ്ഞാനനിഷ്ഠനാകുക, അതിന് ഉത്തമ ആശ്രമത്തെ സ്വീകരിക്കുക. അതാണ് അടുത്ത് ഇവിടെ ഉപദേശിക്കുന്നത്.